ജ്ഞേയാഭിമുഖ്യാഭിജ്ഞാനം കഥാചി ജായതേ കഥാചി ന ജായതേ തം പ്രതി ജ്ഞാനവിഷയ ഏവ ദർശയിതവ്യോ ജ്ഞാപയതു കാമേന. ജ്ഞാനത്തിൽ വിധിയില്ല, പ്രേരണയില്ല. അത് അതിൻ്റെ ഫലം അപൂർവമല്ല. കർമ്മത്തെ പോലെ ഇതെല്ലാം കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കർമ്മവും ജ്ഞാനവും രണ്ടു വേദത്തിലുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ദൃഷ്ടവ്യ എന്ന് പറയുന്ന വിധി എന്തിനാണ് പ്രയോഗിച്ചത്? ശ്രുതി പറയുന്നു തത്വത്തെ അഭിമുഖമാക്കുന്നതിന് മനസ്സിന് പ്രണിധാനം, ശ്രദ്ധ, ഏകാഗ്രത തത്വത്തിൽ, അതിന് വേണ്ടിയിട്ടാണ് ദൃഷ്ടവ്യ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ശ്രോതാവ് ജ്ഞേയത്തിന് അഭിമുഖമാകുന്നു, അതിനു വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞു, പശ്യ ആകർണ്യ, ഇതായി നോക്ക്, ഇങ്ങോട്ട് കേൾക്കൂ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന? അത്രയേ ഉള്ളൂ. തൻ്റെ വിഷയം, മുമ്പിലിരിക്കുന്ന വിഷയത്തിന് നോക്കാൻ വേണ്ടി പറയണം, അത് നോക്കൂ എന്ന് പറയുന്നു. അത് നോക്കിയാൽ ഞാനും ഉണ്ടാവും, നോക്കിയില്ലെങ്കിൽ ഞാനും ഉണ്ടാകത്തില്ല. കേൾക്കാൻ പറയുന്നു, ശ്രദ്ധിച്ചാൽ ബോധമുണ്ടാവും, അല്ലെങ്കിൽ ബോധമുണ്ടാകത്തില്ല. അപ്പൊ ദൃഷ്ടവ്യ എന്ന് പറയുന്നതിന് അത്രയേ ഉള്ളൂ പ്രയോജനം. അങ്ങനെ അത് കേട്ട് ജ്ഞേയ അഭിമുഖ്യാപി, ഒരുവൻ ജ്ഞേയത്തിന് അഭിമുഖമായി കഴിഞ്ഞാൽ ജ്ഞേയത്തിലേക്ക് അയാളുടെ ശ്രദ്ധ വന്നു കഴിഞ്ഞു, അറിയേണ്ടതെന്തോ അതിലേക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞു. ഞാൻ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം എന്നാണ്. ഞാനും ഉണ്ടാകുന്നതിന് ഗ്യാരണ്ടിയില്ല, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് തത്വമസി എന്ന്. ബഹുവാരം ശ്രമിച്ചാലും ഓരോ ജ്ഞാനുണ്ടാകാത്തത്, അത് കേവലം ശ്രമിച്ചുകൊണ്ട് മാത്രം ബോധം ഉണ്ടാകത്തില്ല, അതിന് മറ്റു പല ഘടകങ്ങളുണ്ട്, അതെല്ലാം ഒത്തുവരണം. ലോകത്തിലും അങ്ങനെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നോക്കി അയാൾക്ക് ബോധം ഉണ്ടാകണമെന്നില്ല, കാരണം അയാളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ, അയാളുടെ കണ്ണിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ, പല കാരണങ്ങളും കൊണ്ടും നോക്കൂ കേൾക്കൂ എന്നെല്ലാം പറഞ്ഞു കഴിയുന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് അറിവ് അതുള്ളിലാണ് ഉണ്ടാകേണ്ടത്. അത് ഞേം എങ്ങനെയോ അങ്ങനെ അറിവുണ്ടാകണം, എന്നിട്ട് അത് യഥാർത്ഥ ജ്ഞാനമാകത്തുള്ളൂ. എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു എന്തോ ആ വസ്തുവിനെ അങ്ങനെ തന്നെ അറിയണം. ഇവിടെ ആത്മാവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ, ആത്മാവിനെ എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ അറിയണം. വേറെ അറിയാൻ വഴിയില്ലല്ലോ. ശബ്ദത്തിലൂടെ അറിയുമ്പോൾ ഒരു കാര്യത്തെ, ശബ്ദം എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് അങ്ങനെ അറിയാൻ പറ്റും, വേറെ തരത്തിൽ അറിയാൻ പറ്റത്തില്ല. ശബ്ദ സഗുണം എന്ന് പറഞ്ഞാൽ സഗുണമായി അറിയാം, നിർഗുണം എന്ന് പറഞ്ഞാൽ നിർഗുണമായി അറിയാം. ആദ്യം ഞേയ അഭിമുഖമാകുന്നു അയാളുടെ ശ്രദ്ധ മനസ്സ് അഭിമുഖമായി കഴിഞ്ഞാൽ ഉണ്ടാകാം, ഞാനും ഉണ്ടാകാതിരിക്കാം. അതുകൊണ്ടാണ് തത്വമസി കേൾക്കുമ്പോൾ ചിലർക്ക് ബോധം ഉണ്ടാകുന്നു, ചിലർക്ക് ബോധം ഉണ്ടാകുന്നില്ല. ഉപദേശങ്ങളെല്ലാം അങ്ങനെ ശ്രുതി നിന്നായാലും ശരി മറിച്ചായാലും ശരി, ഇതും മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജ്ഞേയ അഭിമുഖ സ്യാവി, ജ്ഞേയ അഭിമുഖമായ ഒരുവനും ജ്ഞാനം കദാചിത് ജായത്, ചിലപ്പോൾ ജ്ഞാനം ഉണ്ടാകും, കഥാചിന്ന ജായതേ ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ദഷ്ടവ്യാധി ശബ്ദങ്ങൾ എന്താ ചെയ്യുന്നത്, അവനെ ജ്ഞേയ അഭിമുഖമാക്കുന്നു. തത്വത്തിലേക്ക് അവൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. തസ്മാത് തമ്പ്രതി ജ്ഞാനവിഷയ ഏവ ദർശയിത്തവ്യോ, അപ്പോൾ അവനെ ബോധിപ്പിക്കുന്ന എന്തിനെയാണ്, ജ്ഞാനവിഷയത്തെയാണ് ബോധിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജ്ഞാന വിഷയത്തെ കാണിച്ചു കൊടുക്കുന്നു, എന്തിനു കാണിച്ചു കൊടുക്കുന്നില്ല, ജ്ഞാനത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജ്ഞാനം ഒരാൾ വേറൊക്കെ അങ്ങോട്ട് കൊടുത്തു, അയാൾ വാങ്ങി, വെറുതെ അങ്ങനെയൊന്നും ആർക്കും കൊടുക്കാനും വാങ്ങാനൊന്നും പറ്റത്തില്ല. പിന്നെ അങ്ങനെയൊക്കെ പറയാറുണ്ട്, പറയുന്നതിൻ്റെ താല്പര്യം വേറെയാണ്, അതങ്ങനെ എടുക്കാൻ പാടില്ല. പല സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ പറയാറുണ്ട്, ജ്ഞാനം പകർന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം അത് ഗ്രഹിക്കാൻ. ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പാല് പകർന്നു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ പകർന്നു കൈ കൊടുക്കുന്ന സാധനമല്ല ഇത്. പിന്നെ എന്ത് സംഭവിക്കണം, ജ്ഞാനം അവൻ്റെ ഉള്ളിലുണ്ടാകണം. അതിനിവിടെ നിയമം പറയുന്നു, യഥാ വിഷയം യഥാ പ്രമാണം. വിഷയം എങ്ങനെയോ അങ്ങനെ, പ്രമാണം എങ്ങനെയോ അതിനനുസരിച്ച്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ നിലപാട്, അതാണ്. അപ്പം അങ്ങനെ തസും തസും മസി എന്ന് പറയുന്ന കേട്ടു, ഒരുവന് എന്താണോ ആ താല്പര്യം അതിൻ്റെ, അതവൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നങ്ങളില്ല. ഗ്രഹിച്ചില്ലെങ്കിൽ അതാണ് പറഞ്ഞത്, അത് ഗ്രഹിക്കാതിരിക്കാം, ഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് മനനവും മറ്റും ആവശ്യമായി വരുന്നത്. അത് മനനവും മറ്റും ആവശ്യമായി വരുന്നത് അവിടെ ദ്രഷ്ടവ്യ നിദിദ്യാസിലവ്യ എന്നെല്ലാം പറയുന്നത് അവിടെ പറയും ശ്രുതി അനുകൂലമായി, എല്ലാം ശ്രുതി അനുകൂലമായിരിക്കും. അപ്പോൾ എങ്ങനെയാണോ തന്നെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ രീതിയിൽ ബോധ്യപ്പെടാനുള്ള ഒരു ശ്രമം, അതാണ് പിന്നെ തൻ്റെ ഭാഗത്തുനിന്ന് പറയേണ്ടത്. സാധാരണഗതി അങ്ങനെ സംഭവിക്കേണ്ടത്. പക്ഷെ സാധാരണഗതിയിൽ ഈ തത്വം ശ്രവിക്കുന്നവർ ഇതെങ്ങനെ കുളമാക്കാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നു. ഇതിനെങ്ങനെ അലമ്പാക്കാം? എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ? എല്ലാവരും അങ്ങനെ തന്നെ. ഇവിടെ മാത്രമുള്ള ആളെന്ന് എങ്ങനെയാ? അതുകൊണ്ട് പറയുന്നതാണ് ശ്രുതി അനുഗതമായി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ സ്ഥാനത്ത് സാധാരണ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഇതിനെങ്ങനെ ഇതിന് എതിർയുക്തികൾ പറഞ്ഞ് തത്വം അല്ലാതെയാക്കാം, ജ്ഞാനമല്ലാതെയാക്കാം, അതിലൊരു സന്തോഷം ആശ്വാസം. അതിനെന്തെങ്കിലും മനഃശാസ്ത്രമായ കാരണമുണ്ടോ? മനഃശാസ്ത്രമേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. പൂർവ്വം അങ്ങനെ കണ്ടുവരുന്നു. അതൊരു അതൊരു സന്തോഷം. അത് ഒരു സന്തോഷം. അതിന് മനഃശാസ്ത്രത്തിന് സാഡിസം എന്ന് പറയും. തത്വത്തെ നോവിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷം. വേറെ ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുന്ന ആ മനസ്സ് ഉണ്ടല്ലോ മനുഷ്യന്. അപ്പൊ ഈ തത്വത്തെ, തത്വജ്ഞാനത്തെയൊക്കെ ഒന്ന് മോശമാക്കി ചിത്രീകരിക്കാൻ കഴിഞ്ഞാൽ അതിലൊരു സന്തോഷം. ആ അത്രയായല്ലോ. ഭാഷ്യത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല, കുളമാക്കാൻ വേണ്ടിയിട്ടല്ല. ഭാഷയത്തിൽ അത് വരുന്നതെല്ലാം തത്വത്തിലേക്ക് അവനെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലേ പറയുന്നത്, തർക്കം നല്ലതാണ്, പക്ഷെ അതെങ്ങനെയായിരിക്കണം? ശുദ്ധി അനുകൂലം. അതല്ലേ, ആ തത്വത്തെ ഭാഷകാരൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വിശദീകരിച്ചാലും അത് കേട്ടിട്ട് അവൻ പുറത്തിറങ്ങി പറയുന്നത് ഏയ് വെറുതെ, ഇതിനകത്തൊന്നൊരു കാര്യമില്ല. ഒരു കാര്യമില്ല, വെറുതെ. വീണ്ടും ചിന്തിക്കുന്നത് ഇതിനെ നിഷേധിക്കാൻ എന്തെങ്കിലും യുക്തി കിട്ടുമോ? ശ്രുതി അനുകൂലം, ശ്രുതി അനുഗതം, ആരെയും മനസ്സൊരിക്കലും പോകത്തേയില്ല. ബാല്യം മുതലുള്ള ശീലമാണ്, മാർക്ക് കിട്ടാൻ പ്രയാസം. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം, അത് തന്നെയാണ്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ശരി, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധി കൊണ്ട് ഇവിടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അവന് എന്ത് നേടാനാ? യാതൊരു പ്രയോജനമില്ല. പക്ഷെ മനസ്സങ്ങനെ പോകത്തുള്ളൂ. മനസ്സിന്റെ പ്രവണത എങ്ങനെയാണ്? അത് പറയുന്നു ജ്ഞാനം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അത് അതിനൊരു കാരണം തത്വസി എന്ന് പറയുന്നത് കേട്ടു, കേട്ടിട്ട് തനിക്ക് ബോധമൊന്നും ഉണ്ടായില്ല. ഇവന്റെ ധാരണ ഈ തത്വത്തിനെന്തോ തകരാറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ബോധമുണ്ടാകുന്നത്. അല്ല, എനിക്കെന്തെങ്കിലും തകരാറുണ്ടെന്നില്ല, ഞാൻ പെർഫെക്റ്റാണ്. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഈ തത്വത്തിനെന്തോ കുഴപ്പമുണ്ട്. ആ തത്വം ശരിയല്ല, അതുകൊണ്ട് എനിക്ക് ബോധം ഉണ്ടാകുന്നില്ല. ഇതാണ് ഇവന്റെ അടിസ്ഥാനപരമായ ധാരണ. അല്ല, തനിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെന്ന് ഒരിക്കലും സ്വയം അംഗീകരിക്കത്തില്ല, മനസ്സിലാക്കത്തുമില്ല. അതൊക്കെയാണ് അതിൻ്റെ തകരാറ്. അതുകൊണ്ട് പറയുന്നു, അതുകൊണ്ട് ഭക്ഷ്യകാരൻ പറയുന്നു ജ്ഞാനം ഉണ്ടാകാതിരിക്കാം, ഉണ്ടാകുകയും ചെയ്യാം. നാലാം അധ്യായത്തിന് വീണ്ടും ഇതേ കാര്യം പറയും. നമ്മൾ മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് ഞാനും ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അതുണ്ടാകാത്ത തൻ്റെ തകരാറാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറില്ല. അതുമാത്രമല്ല, ഇനി വ്യക്തിയോട് കുറച്ച് സ്വകാര്യമായി ചോദിച്ചാൽ പറയും, ഞാൻ തന്നെയാണ്, അതിന് യാതൊരു തകരാറുമില്ല എന്ന് സ്വയം തന്നെ ജ്ഞാനിയായി വിശ്വസിക്കുകയും തന്നെ ജ്ഞാനിയായി അവതരിപ്പിക്കുകയും ചെയ്യാനും തയ്യാറാവും. എന്നാലും ദോഷങ്ങളും കുറവുകളും എല്ലാം തത്വത്തിലും ജ്ഞാനത്തിലുമാണ്, തന്നിലല്ല. അതുകൊണ്ട് തന്നെ ഭാഷ്യകാരൻ പറയുന്നത് എല്ലാവർക്കും ബോധം ഉണ്ടാകത്തില്ല, ഉണ്ടാകുന്നൂടെ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഉപദേശം കേട്ടു കഴിഞ്ഞാൽ, ഇത്ര വർഷം കൊണ്ട് ഞാനും ഉണ്ടാകുന്നൊന്നും ആർക്കും ബോധമുള്ള ആരും പറയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് അടിയും കിട്ടിയിട്ടുണ്ട്, ചരിത്രമുള്ളതാണ്. അതിനുശേഷം പ്രകോപിതനായിട്ട് തല്ലിയിട്ടുണ്ട്. കാരണം അങ്ങനെ പറയുന്നതന്നെ അബദ്ധമല്ലേ, അവനല്ലേ ഇത് സ്വയം സംഭവിക്കണം. അതിന് യോഗ്യത ഉണ്ടെങ്കിലേ സംഭവിക്കൂ. അല്ലെങ്കിൽ ഇതാരും അങ്ങോട്ട് വിളമ്പിക്കൊടുക്കുന്ന സാധനമുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കാനേ പറ്റും. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു ജ്ഞാനം ഉണ്ടാകണമെന്നില്ല, ഗ്യാരണ്ടി പറയുന്നു. പക്ഷെ പറയാം എന്താണ് ദ്രഷ്ടവ്യ, ഇതിന് അഭിമുഖമാകുക എന്ന് പറയാനേ പറ്റും. പ്രണിധാനം അത് മാത്രമേ പറയുന്നുള്ളൂ. അതും കർമ്മങ്ങളിലും മറ്റുള്ളതുപോലെ വിധിയല്ല. തസ്മാത് അതുകൊണ്ട് തമ്പ്രതി ജ്ഞാനവിഷയേവ ദർശയിതവ്യോ ജ്ഞാപയതു കാമേന, ജ്ഞാപയതു കാമൻ, ജ്ഞാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ഇവിടെ ശ്രുതിയാകാം അല്ലെങ്കിൽ ഉപദേശിക്കുന്നവനാകാം. അവനെന്താ ചെയ്യുന്നത്? ജ്ഞാനവിഷയേവ ദർശയിതവ്യോ, ജ്ഞാനവിഷയത്തെ മാത്രം കാണിച്ചു കൊടുക്കുക. ദർശയിതവ്യ ജ്ഞാനവിഷയ, ദർശയിതവ്യമായിരിക്കുന്ന കാണിച്ചു കൊടുക്കുന്നത് ജ്ഞാനവിഷയത്തെയാണ്, അല്ല ജ്ഞാനത്തെ കാണിച്ചു കൊടുക്കുക. തസ്മിൻ ദർശിതേ സ്വയമേവ യഥാവിഷയം യഥാപ്രമാണം ച ജ്ഞാനം പദ്യത്തെ. തസ്മിൻ ദർശിത്തെ, ആ ഏത് വിഷയമായാലും ശരി, ഇവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി മാത്രമല്ല, ലൗകികമായ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചാലും ശരി, എവിടെ പ്രമാണ പ്രവൃത്തി സംഭവിക്കുന്നു അവിടെയെല്ലാം ഈ ന്യായം തുല്യമാണ്. തസ്മിൻ ദർശിത്തെ എന്ന് പറഞ്ഞാൽ ജ്ഞാനവിഷയ ദർശിത്തെ, ബ്രഹ്മമായാലും കൊള്ളാം മറ്റെന്തും വിഷയമായാലും ശരി. സ്വയമേവ ജ്ഞാനം ഉത്പദ്യത്തെ, ജ്ഞാനം സ്വയം ഉണ്ടാകുകയാണ്. അവർ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമല്ല. ഇതാണ് ഭാഷകാരനിത് നേരത്തെ ഇത് തന്നെ പറഞ്ഞു, ഇപ്പോഴും ഇത് തന്നെ പറയും. നമുക്കെപ്പോഴും കേൾക്കുമ്പോൾ പുതിയതായി കേൾക്കുന്നു തോന്നുമെന്നുള്ളതേ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയും. അതിൽ മാറ്റമൊന്നുമില്ല. ഞാനും സ്വയം ഉണ്ടാകുന്നു. ഇല്ലെങ്കിൽ ഭാഷകാരൻ പറയാം, ഞാൻ വിചാരിച്ച ജ്ഞാനത്തെ ഉണ്ടാക്കിത്തരാൻ പറ്റുമെന്ന്. അങ്ങനെ പറയുന്നില്ലല്ലോ. ഏതൊരുവന്റെ ഉള്ളിൽ ജ്ഞാനം സ്വയം ഉണ്ടാകുന്നു, അതിൽ വേറെ ആർക്കും കൈയെടുത്താൻ പറ്റത്തില്ല. ഇനി ഞാൻ എങ്ങനെ ഉണ്ടാകുന്നു? അത് പറയുന്നു, യഥാവിഷയം യഥാപ്രമാണം. എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു എങ്ങനെയോ, എൻ്റെ ഇന്ദ്രിയാർത്ഥ സന്നിവേശം ഉണ്ടായാൽ, മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, മറ്റ് പ്രതിബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ, ജ്ഞാനം ഉള്ളിൽ ഉത്പന്നമാകുന്നതിനുള്ള കാരണ സാമഗ്രികളെല്ലാം ഒത്തിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം വേണം. അവിടെ പ്രമാണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിഷയം എങ്ങനെയോ അങ്ങനെ എൻ്റെ ഉള്ളിൽ ബോധം ഉണ്ടാവും. ഉണ്ടായേ പറ്റൂ, അത് ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നിലോ എൻ്റെ മുന്നിലോ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചാൽ ഈ ജ്ഞാനം എനിക്കുണ്ടാകത്തില്ല. ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ ഉത്പത്തിയിൽ സ്വതപ്രാമാണ്യം, ജ്ഞപ്തിയിൽ സ്വതപ്രാമാണ്യം, പ്രമാണത്തിൽ ശബ്ദത്തിൽ സ്വതപ്രാമാണ്യം, ഇതെല്ലാം ചർച്ച ചെയ്യും അദ്വൈതത്തിൽ. മൂന്നിടത്തും വരണം സ്വതപ്രാമാണ്യം. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ പറയുന്നത് ഇതാണ്, ജ്ഞാനം യഥാവിഷയം, അതാണ് മുഖ്യമായിരിക്കുന്നത്. യഥാ പ്രമാണം, ജ്ഞാനം സ്വയം ഉണ്ടാകും. അതിന് സഹായിക്കുന്നത് മാത്രമാണ് ദൃഷ്ടവ്യോ ശ്രോതവ്യോ നിധ്യാസിതവ്യോ മന്ദവ്യോ എന്നെല്ലാം പറയുന്നു. അതൊന്നും ജ്ഞാന ഉത്പത്തിയെ നേരിട്ട് സ്വാധീനിക്കുന്നതല്ല. ജ്ഞാന ഉത്പത്തി പ്രമാണത്തിനനുസരിച്ചുണ്ടാകുന്നു. അപ്പോൾ ബ്രഹ്മജ്ഞാനമെന്ന് പറയുന്നതും എന്തോ ഒരു ബ്രഹ്മാണ്ഡ ജ്ഞാനമാണെന്ന് നമ്മൾ ധരിക്കുന്ന പോലെ അല്ല ഭാഷകാരൻ പറയും. പലരും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ ഇടി വെട്ടുന്ന പോലെ തലയിൽ വന്ന് വീഴുന്ന ഒരു സാധനമാണ്, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ പലർക്കും ഇടി വെട്ടാറുണ്ട്, ഭാഷകാരാകുന്നുമല്ല പറയുന്നു. പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം അതാണ്. അത് പ്രമാണം ഇവിടെ എന്താ? തത്വമസി തുടങ്ങിയ വാക്യങ്ങളാണ്, വേറെ ഒന്നുമല്ല പ്രമാണം എന്ന് പറയുന്നു. അതിൽ നിന്നൊരുവൻ ഉണ്ടാകുന്ന ജ്ഞാനമാണ്. ഇവിടെ ആൾക്കാർ അത്തരൊരു ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഷകാരൻ പറയും, ആ ജ്ഞാനം എങ്ങനെയുള്ള ജ്ഞാനം? സമ്യജ്ഞാനം. സമ്യജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ വിശേഷതകൾ? എന്താ ഒരു വിശേഷത? അജ്ഞാന സംശയ വിരിയങ്ങളില്ലാത്ത ജ്ഞാനം. പിന്നെന്താ? അബാധിതമായ ജ്ഞാനം. ഇതൊക്കെയാണ് അതിന്റെ വിശേഷതകൾ. അപ്പൊ ആ കാര്യങ്ങൾ ചിലർക്ക് പോരാ, അത് ജ്ഞാന സംശയ വിരി ഇല്ലാത്ത ജ്ഞാനം എന്ന് പറഞ്ഞാൽ, അജ്ഞാന വിവരി അജ്ഞാന സംശയ വിവരമില്ലാത്ത ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് അപരിചിതമായ ജ്ഞാനമല്ല. ഇവിടെയെല്ലാം പ്രമാണപ്രവൃത്തി സംഭവിക്കുന്നു, അവിടെയെല്ലാം നമുക്കുണ്ടാകുന്നത് അജ്ഞാനസംഖ്യ വലിയ ശൂന്യമായ ജ്ഞാനമാണ് സർവത്ര. പ്രമേയം നിന്നുണ്ടാകുന്നതെല്ലാം പ്രമാണത്തിൽ നിന്നുണ്ടാകുന്നതെല്ലാം പ്രമേയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ നിരന്തരം ജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വ്യത്യാസം എന്താ ഉള്ളത്? വിഷയത്തിനുള്ള വ്യത്യാസമേ ഉള്ളൂ, അല്ല ജ്ഞാനത്തിന് വ്യത്യാസമൊന്നുമില്ല. ജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അപരിചിതമായൊരു സ്ഥാനമല്ല. അതുകൊണ്ടാണ് ജ്ഞാനത്തെ എന്ന് പറയുന്നത്, സ്വയം പ്രകാശമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അല്ലാതെ പുതിയൊരു സാധനം മേളിൽ നിന്നിങ്ങോട്ട് ഇട്ട് തരുന്ന ഒരു സാധനമല്ല ആ ജ്ഞാനം. അങ്ങനെ എന്താണ് അപ്രസിദ്ധമായ ഒരു ജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നതെങ്കിൽ അത് വെറും അനീകം ആയിപ്പോ ബൗദ്ധന്മാരും മറ്റും പറയുന്നു. അങ്ങനെ അപ്രസിദ്ധമായൊരു കാര്യമല്ലായിരുന്നു. ഞാനും അപ്രസിദ്ധമല്ല, അത് സ്വയം പ്രകാശമാണ് പറയുന്നത് കൊണ്ടാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അങ്ങനെ ഒരു ജ്ഞാനത്തിൽ ഒരാൾക്ക് തൃപ്തി വരാതെ പിന്നെ ഇനി വേറൊരു ജ്ഞാനം വേണം. പ്രമാണജന്യമായ ജ്ഞാനമല്ല പിന്നെ ആ ജ്ഞാനം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? സമാധിജന്യമായ ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് അപരോക്ഷമാണ്. പിന്നെ ഈ ജ്ഞാനം ഇത് പരോക്ഷമാണ്. പിന്നെ ആ ജ്ഞാനം എന്ത് ചെയ്യുന്നത്? മൂലാവിദ്യയെ നശിപ്പിക്കുന്നു. പിന്നെ ഈ ജ്ഞാനം എന്താ ചെയ്യുന്നത്? തുലാവിദ്യയെ നശിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാന കസർത്തുകളിലേക്ക് പോയി മനുഷ്യന്റെ ബുദ്ധിയിട്ട് വട്ടം ചുറ്റിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധി വട്ടം ചുറ്റിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് അതൊക്കെ ഇഷ്ടമാണ്. ബുദ്ധി എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചിലർക്ക് ഒരു സുഖമാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും, ചിലർ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കും, മൂക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ ഒരു സുഖമാണ് ഓരോരുത്തരുടെ സുഖം. അല്ല, ബുദ്ധിയെ ഇങ്ങനെയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു ചൊറിയലാണ്. ചൊറിയുന്നതിൽ സുഖം കിട്ടുന്നവരെപ്പോഴും അവർ ചൊറിഞ്ഞുകൊണ്ടിരുന്നായിരിക്കും. അതിൽ കഴിഞ്ഞാൽ ഒരു കാര്യമൊന്നുമില്ല. ഒരു സൂക്കേടെന്ന് പറയും മലയാളത്തിൽ, അതാണ്. അങ്ങനെ അന്തമില്ലാതെ ചിന്തിച്ചു പോകുന്നു. അല്ല, ഭാഷകാരൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനാണെങ്കിൽ വളരെ സരളമാണ്. ചിലർക്ക് സരളമായ തൃപ്തി വരത്തില്ല. നിരന്തരം ഭാരം ചുമക്കുന്ന കഴുതയ്ക്ക് വെയിറ്റ് ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. ശീലമായി ഇപ്പോൾ എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണെന്നത് വിചാരിക്കുക. അതുപോലെയാണ് യുക്തി ചിന്തകന്മാർ സാധാരണ. അപ്പോൾ എന്തെങ്കിലും വേണം ഭാരമുള്ളത്. ഭാഷകാരൻ പറയുന്നത് വളരെ സരളമായ കാര്യം. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ സ്വഭാവം അതാണ്, യഥാവിഷയം യഥാപ്രമാണം. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ശരി, ബ്രഹ്മമായാലും ശരി, മറ്റെന്തെങ്കിലും ആയാലും ശരി, ഇവിടെയും പ്രമാണമുണ്ട്, വിഷയമുണ്ട്. വിഷയം അവനവൻ തന്നെ, വേറെ ആരെയും കൂടി ചെല്ലല്ലോ പറയുന്നു, ഇനി വിഷയമില്ല. അതൊക്കെ ശരിയാണ്, പറയുന്നൊക്കെ അംഗീകരിക്കാം. മുമ്പ് ഇരിക്കുന്ന വസ്തുവിനെ നോക്കാൻ പറഞ്ഞാൽ നോക്കി ബോധമുണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്ന എന്താ വിഷയം? അത് തന്നെ കുറിച്ച് തന്നെ പറയുന്നു. ഇവിടെ പറയുന്നു ഞാൻ പെയ്തു കാമൻ, ഞാപിപ്പിക്കുന്നവൻ ബോധിപ്പിക്കുന്ന ആരെയാ? കേൾക്കുന്നവനെ തന്നെ. അപ്പോൾ ഇവിടെ വിഷയത്തിന് ദാരിദ്ര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ എന്തിൻ്റെ കുറവാ? ബോധിപ്പിക്കാൻ ആളുണ്ട്, ബോധിക്കാനുള്ള വിഷയമുണ്ട്, അത് താൻ തന്നെയാണ്. ഉപദേശിക്കാനുള്ള വാക്യമുണ്ട്, അതിന് ഒരുവന് ബോധം ഉണ്ടാകേണ്ടതാണ്. ബോധം ഉണ്ടായില്ലെങ്കിൽ അതിന് ഉള്ള പ്രവൃത്തികൾ ബോധത്തെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയല്ല. തന്നിലുള്ള പ്രവൃത്തികളാണ് പിന്നെ വേണ്ടത്. സ്വാമി, ഇവിടെ വേറൊരു സംശയം ചോദിച്ചോട്ടെ. ഈ വിഷയാഭിമുഖീകരണം എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഞാനാര് ഞാനാര് എന്നുള്ള ചോദ്യത്തിലൂടെ ആവാമോ? കോഹം കോഹം എന്നുള്ള ചോദ്യത്തിലൂടെ ആവാമോ അതോ ഉപദേശത്തിലൂടെ തന്നെ വേണമോ? തസ്മിൻ ദർശിത എന്ന് പറയുമ്പോൾ ഉപദേശമല്ലേ. മറ്റത് വെറുതെ ഞാനാരെന്ന് ചിന്തിച്ചാലും അത് വിഷയാഭിമുഖീകരണമാകുമോ? ഞാനാരാണെന്ന് ഒരാള് ഇവിടെ ചിന്തയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. മനനം, മനനം ശ്രവണ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറയുന്നത് എന്താണ്? അത് മറ്റ് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ നിവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ ഞാനെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ പ്രയോജനമെങ്കിൽ എന്താണോ, മറ്റ് വിഷയങ്ങളിൽ നിന്ന് അയാളുടെ മനസ്സിനെ നിവർത്തിപ്പിക്കാനാണെങ്കിൽ അത് ശരിയാണ്. പക്ഷികാരൻ അംഗീകരിക്കുന്നുണ്ടല്ലോ. പ്രണിധാനം, അവിടെയാണ് ഞാനാരെന്നുള്ളതല്ല, മറ്റ് ഏത് തരത്തിലുള്ള മാനസികമായ സാധനങ്ങളും അതിൻ്റെ അത് ഇതിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനോട് എതിർപ്പില്ല. പിന്നെ ഉപദേശം ആവശ്യമുണ്ടോ? അപ്പോ പിന്നെ ഉപദേശം വേറെ ആവശ്യമുണ്ടോ ഈ അന്വേഷിക്കുന്ന ആൾക്ക്? അല്ല, ഇത് മറ്റുള്ളവരിൽ നിന്നൊക്കെ മനസ്സിനെ വ്യാവർത്തിപ്പിക്കുന്നതിനു വേണ്ടി, തത്വത്തെ അറിയാൻ വേണ്ടി. തത്വത്തെ എങ്ങനെ അറിയും പ്രമാണമില്ലാതെ? തത്വത്തെ അറിയുന്നതിനൊരു പ്രമാണം വേണ്ടേ? അതിവിടെ ദർശിത എന്ന് പറഞ്ഞല്ലോ, യഥാ വിഷയം യഥാ പ്രമാണം ജ്ഞാനം ഉത്പദ്യ എന്ന് പറയുന്നല്ലോ. സ്വയമേവ പ്രമാണം, രണ്ടു കാര്യങ്ങൾ വേണം ജ്ഞാനം ഉണ്ടാകുന്നതിന്. ഒന്ന് പ്രമാണം, മറ്റൊന്ന് വിഷയം. പ്രമാണം എന്ന് പറയുന്നത് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ശബ്ദമല്ലാതെ വേറൊരു പ്രമാണം ഇല്ല. ഇങ്ങനെ നോക്കിയാലും പ്രത്യക്ഷം വരികയില്ല. ഇങ്ങനെ ഞാൻ ആരെന്ന് അന്വേഷിച്ചാലും പ്രത്യക്ഷം വരികയില്ല. അതെ, അവിടെ എന്താ പ്രത്യക്ഷം എന്ന് പറയുന്നത്? ജ്ഞാനമല്ലേ. ആ ജ്ഞാനത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് പ്രമാണം. അതിനെന്ത് പ്രമാണം എന്തിനെ പറയും? അല്ല, അതീന്ദ്രിയമായ തരം പ്രത്യക്ഷമില്ല. പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ഏത് പ്രമാണം? പ്രത്യക്ഷത്തിന്റെ പ്രമാണം സാധാരണ ഇന്ദ്രിയങ്ങളും മനസ്സുമാണ്. പ്രത്യക്ഷ പ്രമാണമായി വരുന്നത് അത് ഇന്ദ്രിയവും മനസ്സും ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോ മനസ്സ് സ്വയം ബ്രഹ്മത്തെ വെളിപ്പെടുത്തുമെങ്കിൽ എല്ലാവർക്കും എപ്പോഴും മനസ്സിൽ ബ്രഹ്മം വെളിപ്പെട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അപ്പോ ബോധിപ്പിക്കാൻ ഒരു പ്രമാണം വേണം. ഇത് തത്വത്തെ ആ പ്രമാണം ഉപദേശമല്ലാതെ ഇവിടെ വേറെ ഒരു പ്രമാണത്തിൽ നിന്നും അതറിയാൻ പറ്റുന്നില്ല. അല്ല, തനിക്ക് അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചിന്തിക്കുന്നു? അനുഭവം ഇല്ലാത്തത് കൊണ്ടല്ലേ ചിന്തിക്കുന്നത്. ഞാനാരെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സ് നേരത്തെ പറഞ്ഞ പോലെ ദൃഷ്ടവ്യ എന്നെല്ലാം പറയുന്ന പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകുമെങ്കിൽ, അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കുന്ന അതുകൊണ്ട് അയാൾക്ക് യോഗ്യത ഉണ്ടാകുമെങ്കിൽ, അങ്ങനെ ഏകാഗ്രമാക്കുന്ന ഒരു വ്യക്തിക്ക് ഉപദേശത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാവും, പ്രമാണത്തിൽ നിന്ന് പ്രമേയമുണ്ടാവും. അറിവ് എവിടെ നിന്നുണ്ടാകുന്നു? അറിവ്, അറിവെന്ന് പറയുന്നത് ഇപ്പൊ തന്നെ കുറിച്ചുള്ള അറിവ്. അതിന് വേറെ പ്രമാണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അവരവരെ കുറിച്ച് അറിയാമല്ലോ. ചിന്ത എന്ന് പറയുന്നത് മനസ്സല്ലേ. മനസ്സെന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിട്ട്? മനസ്സ്, മനസ്സ് വേണം. മനസ്സാണ് ഞാനും മനസ്സിലാണ് ഉണ്ടാകുന്നത്. മനസ്സതിന് കർണമാണ്. പക്ഷെ മനസ്സിന് ഞാനും ഉണ്ടാകണമെങ്കിൽ എന്തിനെ ആശ്രയിക്കും? ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ പുറമേ ഒരു വസ്തുവിരിക്കുന്നു. ആ വസ്തുവിനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇന്ദ്രിയം പ്രവർത്തിക്കണം, മനസ്സിന് അതിനെ കുറിച്ചുള്ള മനസ്സിൽ ബോധം ഉണ്ടാകും. ഉള്ളിലുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ, അത് സുഖദുഃഖാദികളിൽ പ്രത്യക്ഷമാകുമ്പോൾ അപ്രകടമാകുമ്പോൾ മനസ്സതിനെ ഗ്രഹിക്കുന്നു. ആന്തരികമായ വിഷയങ്ങൾ എന്തായാലും ശരി, കാമക്രോധാദികളെല്ലാം ഉള്ളിൽ അത് പ്രകടമാകുമ്പോൾ തന്നെ മനസ്സതിനെ ഗ്രഹിക്കും. മനസ്സിൻ്റെ സ്വഭാവമാണ്, വിഷയം ഉള്ളിലായതുകൊണ്ട് മനസ്സിൻ്റെ തന്നെ ഭാഗമാണ് അവിടെ വിഷയങ്ങൾ എല്ലാം. അത് മനപരിണാമമാണ്. മനസ്സിൻ്റെ പരിണാമങ്ങളാണെങ്കിൽ മനസ്സിന് പരസഹായം വേണ്ട, മനസ്സിൽ തന്നെ അവിടെ ആ വിഷയത്തെക്കുറിച്ചുള്ള ബോധവും മനസ്സിൽ തന്നെ ഉണ്ടാകും. കാരണം മനസ്സിൻ്റെ പരിണാമമാണ്. ഇവിടെ പറയുന്ന തത്വം മനസ്സിൻ്റെ പരിണാമമല്ല. ഒരു ഒന്നിനും അതിൻ്റെ സ്വഭാവത്തെ അതിക്രമിച്ച് ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. മനസ്സിന് ഗ്രഹിക്കാൻ പറ്റുന്ന മനസ്സിൻ്റെ തന്നെ പരിണാമങ്ങളെയാണ് മനസ്സിന് ഗ്രഹിക്കാൻ പറ്റുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിൻ്റെ പരിണാമമായിട്ടാണ് യോഗികൾ പോലും പറയുന്നത്. അപ്പോൾ മനസ്സിലെന്ത് സംഗതികളുണ്ടോ അതൊക്കെ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റും. എല്ലാം ഗ്രഹിക്കണമെന്നില്ല, യോഗ്യമാണെങ്കിൽ ഗ്രഹിക്കും, അല്ലെങ്കിൽ ഗ്രഹിക്കത്തില്ല. ഇത് എന്താണ്? മനസ്സിൻ്റെയും തത്വമാണ്. അത് മനസ്സിൻ്റെ പരിണാമങ്ങൾക്കും വിധേയമാകുന്ന ഒന്നല്ല. അതിനെ മനസ്സിൻ്റെയും സ്വരൂപമായിട്ടാണ് ഗ്രഹിക്കേണ്ടത്. മനസ്സ മനോ യത്, മനസ്സിൻ്റെ മനസ്സെന്നാണ് പറയുന്നത്. അത് സ്വയം എന്താണ്? പ്രകാശ സ്വരൂപവുമാണ്. എന്നതിനെ ഗ്രഹിക്കണമെങ്കിൽ അതെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിനെ നിത്യമാണ്, ശുദ്ധമാണ്, ബുദ്ധമാണ് എന്നെല്ലാം രീതിയിൽ അതിനെ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരാൾ ബോധിപ്പിച്ചാലേ ഗ്രഹിക്കാൻ പറ്റും. മനസ്സിന് സ്വയം പോയി ഗ്രഹിക്കാൻ പറ്റത്തില്ല. മനസ്സെങ്ങനെ അറിയും? മനസ്സിൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ഒന്നിനെ മനസ്സിനെങ്ങനെ പോയി അറിയാൻ പറ്റും? മനസ്സിന്റെ പരിണാമമാണെങ്കിൽ അറിയാം. എന്തനുഭവം? നമ്മുടെ അനുഭവങ്ങൾ കാണിക്കാൻ ശ്രുതിയുടെ ആവശ്യമുണ്ട്. ഇതിപ്പോ ഈ ഇരിക്കുന്നത് ഇന്നതാണെന്ന് പറയാൻ ശ്രുതി വേണം. അതിനാണല്ലോ മറ്റു പ്രമാണങ്ങൾ. നമ്മുടെ അനുഭവത്തെ ശ്രുതി ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എവിടെയെങ്കിലും ശ്രുതി പറഞ്ഞാൽ അത് കേവലം ഒരനുവാദം മാത്രം എന്ന് പറയും. അങ്ങനെ അതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുന്നിടത്ത് ശ്രുതി പ്രമാണമല്ല. അപ്പം അനുഭവത്തെ ബോധിപ്പിക്കുന്നതല്ല, മറിച്ച് ഇവിടെ പറയുന്നത് ശ്രുതിയിൽ നിന്ന് അനുഭവം ഉണ്ടാകുന്നു എന്നാണ്. അല്ല, ഉള്ള അനുഭവത്തെ ബോധിപ്പിക്കുകയല്ല, ഇങ്ങനെ ഒരു ബോധം ശ്രുതിയിൽ നിന്നുണ്ട്. പ്രമേയം എല്ലായിടത്തും അങ്ങനെയാണ്, പ്രമാണജന്യമാണ്. അല്ലാതെ പ്രമ നേരത്തെ ഉണ്ട്, പിന്നെ പ്രമാണത്തിനെന്താ പ്രവൃത്തി? പ്രമാണം കൊണ്ട് എന്ത് ചെയ്യും? പ്രമസിദ്ധമല്ല പ്രമ. അതല്ലേ പറയുന്നത് ജ്ഞാനം സ്വയമേവ ഉത്പദ്യതേ എന്ന് പറയുന്നതാണ്. ജ്ഞാനം ഉണ്ടാകുകയും ചെയ്യുന്നു. അല്ല, ജ്ഞാനം ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അനുഭവം ഉണ്ട് എന്നാൽ ശ്രുതിയിലൂടെ അത് പരിശോധിച്ചു കളയാം. അങ്ങനെ ഒന്ന് എൻ്റെ ആവശ്യമില്ല. എൻ്റെ ശ്രുതി എന്ത് ചെയ്യുക? ശ്രുതി പ്രമ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രമാണം നിഷ്ഫലമല്ലേ? അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ പ്രമാണത്തിൻ്റെ ആവശ്യം എന്തെന്ന്? എനിക്കിതിനെ അറിയാം, കണ്ണുകൊണ്ട് എനിക്ക് പ്രത്യക്ഷമാണ്. ഈ അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കണ്ണിൻ്റെ ആവശ്യം എന്തെന്ന്? അനുഭവം ഇല്ലാത്തടത്താണ് വെളിച്ചവും കണ്ണും എല്ലാം വേണ്ടി വരുന്നത്. അപ്പോൾ അനുഭവം ഉണ്ടാകുന്നു. എല്ലാ അറിവും അങ്ങനെയാണ്. പ്രമാത്മകമായിരിക്കുന്ന എല്ലാ അറിവും പ്രമാണജന്യമാണ്. അല്ലെ, എനിക്ക് ആത്മാവിനെ കുറിച്ച് നേരത്തെ തന്നെ അറിയാം. എങ്ങനെ അറിഞ്ഞു? ആത്മാവ് ഒന്ന് പറഞ്ഞോ, ഞാൻ ആത്മാവാണ്, നീ ഒന്ന് പരിചയം, ഇന്ന് നീയായിട്ട് എനിക്കൊന്ന് പരിചയപ്പെടണം. അങ്ങനെ ഏതെങ്കിലും ആത്മാവ് ഒന്ന് പറഞ്ഞു, ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ ആത്മാവിനെ അറിയാൻ ശ്രുതി അല്ല വേറെ ഒരു പ്രമാണമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞറിഞ്ഞ് വേറെ എന്തെങ്കിലും ആയിരിക്കും, ആലുമാവും ഒക്കെ ആയിരിക്കും, അല്ലാതെ ആത്മാവായിരിക്കില്ല അറിഞ്ഞത്. അല്ല ചിലർ പറയുന്നുണ്ട് എനിക്ക് നേരത്തെ അറിയാം, അറിഞ്ഞ സാധനം വേറെ, അതിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്ന തന്റെ വാസ്തവ സ്വരൂപത്തെ, ആ സ്വരൂപത്തെ ഉപദേശത്തിൽ നിന്നല്ലാതെ അറിയാൻ പറ്റത്തില്ല. ശ്രുതേക പ്രമാണഗമ്യം എന്ന് പറയുന്നത് കൊണ്ടാണ്. ബാക്കിയൊക്കെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന പല അബദ്ധ ധാരണകളിൽ നിന്നും സംസാരിക്കുന്നു, അതിനൊന്നും പ്രാമാണികമായ ചർച്ചകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഭാഷ്യകാരന്റെ മുമ്പിൽ പറ്റത്തില്ല. ഭാഷ്യകാരൻ അത് വ്യക്തമായി പറയുന്നുണ്ട്, ഇന്നതാണ് പ്രമാണം, ഇന്നതാണ് ഇന്നതാണ് ആത്മാവ്, ഇന്നതാണ് ആത്മജ്ഞാനം. അങ്ങനെ അല്ലാത്ത ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ശ്രുതി എന്ന് പറയുന്ന വാക്കാണ് ഒരു മനുഷ്യൻ പറയുന്ന വാക്ക്. ആദ്യം പോയി കഴിഞ്ഞ അത് ആദ്യം ഉണ്ടാകണ്ടേ? ഇതിന് ആദ്യം ഉണ്ടായാലല്ലേ ഇന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുന്നതന്നെ എന്താണോ മണ്ടത്തിന് വേണ്ടി ആദ്യം എന്ന് പറയുന്ന ഒന്നുണ്ടോ? ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് പറയുക, സമയം പറയണമെന്നില്ല. ഡേറ്റ് ഇയർ അതെങ്ങനെ ആദ്യത്തെ എങ്ങനെ അനുമാനിക്കാൻ പറ്റും? ഹേതു എന്താണ്, പക്ഷം എന്താണ്, എന്തെങ്കിലും അനുമാനത്തിന് ശ്രദ്ധിക്കാൻ പോയാൽ അവിടെ ഹേത്വ ആവാസം വരും. ഒരു അനുമാനം നടത്തിയ പ്രയോഗം കേട്ടിട്ട് ഋഷിയുടെ വാക്ക് തന്നെയാണ് ഉപദേശിക്കുന്നത്. ആർക്ക് ആണെങ്കിലും ശരി, ഇത് ഉപദേശത്തിൽ നിന്ന് കിട്ടി. ഒരാൾക്ക് ഉപദേശത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉപദേശത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതിനാദിയില്ല, അതുകൊണ്ടല്ലേ പറയുന്നത് അനാദി എന്ന് പറയുന്നു. ആദി എന്ന് വെച്ചാൽ ആദി നമുക്ക് ചിന്തിച്ചെത്തിച്ചേരാൻ പറ്റത്തില്ല. ഇന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി, അങ്ങനെ ഒരു തുടക്കമില്ല. അനാദിസിദ്ധം എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആദി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിനും ആദി ഉണ്ടെന്ന് പറയേണ്ടി വരും. ബ്രഹ്മം അനാദിസിദ്ധമാണെങ്കിൽ ബ്രഹ്മോപദേശം അനാദിസിദ്ധം തന്നെ. പിന്നെ ഇതിനെ അറിയുന്നതിന് ഇതിനാദിയുണ്ടോ ആദിയില്ല ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. നല്ല ഭക്ഷണം രുചികരമായി കഴിക്കുമ്പോൾ ആരുണ്ടാക്കിയെന്ന് അറിയണമെന്ന് നിർബന്ധമില്ല. കഴിക്കുന്നതിനും ആവശ്യമില്ല, അതിൻ്റെ രുചിയെ അനുഭവിക്കുന്നതിനും അതിൻ്റെ ആവശ്യമില്ല. ഇനി ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് ഇത് ആരുണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാനും പറ്റിയിട്ടുണ്ട് വരും. അതുകൊണ്ട് അത് ഇതിനെ സംബന്ധിച്ച് അത് ആവശ്യമില്ലാത്ത കാര്യമല്ലേ. ഇവിടെ ഇത്രയേ ഉള്ളൂ, ഒരാൾ വേറൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് പറയുന്ന ആൾ തനിക്ക് ബോധ്യപ്പെട്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നു, കേൾക്കുന്ന ആളുടെ ജോലി അത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മനസ്സിലാക്കാതിരിക്കാൻ എന്ത് വഴി നീന്തില്ല. ഇന്ന് സംഗതി കൊള്ളാം. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് പറയുന്നത് ഭാഷകാരൻ പറയുന്നത് ഇത് പ്രമാണം പ്രമ എന്നുള്ളതിനൊക്കെയാണ്. ഇപ്പൊ എന്റെ മുമ്പേരിക്കുന്നത് ഇത് പാത്രമാണെന്ന് ഞാൻ പറയുന്നു, ഒരാൾ പാത്രം ഉപയോഗിച്ചു, അയാൾ പറയുന്നു ശരി പറഞ്ഞു മനസ്സിലായി. ഇത് ആദ്യം പാത്രം എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരുടെ പ്രമാണമാണ് ആദ്യ രീതി പ്രവർത്തിച്ചത് എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും സമാനം പറയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ശ്രുതിമതസ്തർക്കം പറയുന്നത്, അല്ലെങ്കിൽ തർക്കം അപ്രതിഷ്ഠാന. അല്ലാത്ത തർക്കങ്ങൾക്ക് അത് ശരിയാണ്. അങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ഒരു കാര്യത്തെക്കുറിച്ച് ഒരിടത്തും എത്തിച്ചേരത്തില്ല. അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യമാണ്, അതുകൊണ്ടാണ് എത്തിച്ചേരാത്ത. അനവസ്ഥാ ദോഷം എന്നൊക്കെ പറയുന്ന അവിടെയാണ്. അത്തരം ദോഷങ്ങളൊക്കെ പറഞ്ഞത് ഒഴിവാക്കുന്നത് നിഷ്പ്രയോജനമാണ്. സാധാരണ പറയും കടലിലെ തിരയെണ്ണുക എന്ന് പറയുന്നു. അപ്പൊ തിരയെണ്ണാൻ ഒരാൾ അല്ല, ഞാൻ തിരയെണ്ണിയേ തീരുമെന്ന് പറഞ്ഞാൽ അതൊക്കെ തിരയെണ്ണാം, അതിനെന്തെങ്കിലും അവസാനം വരും. ഒരാളുടെ ഒരു പുരുഷായുസുകൊണ്ട് സാധ്യമാണ്, ഇല്ലല്ലോ. അവിടുന്ന് പ്രയോജനമുള്ള ഗ്രഹിക്കുക. അതുകൊണ്ട് ആ വഴിക്ക് മനുഷ്യന്റെ ചിന്ത പോയിട്ട് പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം മനസ്സാണ് ഇതൊക്കെ. മനസ്സ് മനുഷ്യനെ എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകും, എവിടേക്ക് കൊണ്ടുപോകും, എല്ലാ കുരുക്കുകളിലും കൊണ്ട് ചാടിക്കും. അപ്പോൾ ഒരു ശരിയായ ഒരു അറിവിന് വേണ്ടി മനസ്സിനെ എങ്ങനെ നിയോഗിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അല്ല മനസ്സിന് അങ്ങനെയുള്ള കുരുക്കുകളിൽ കൊണ്ട് ചാടിച്ചു കഴിഞ്ഞാൽ മനസ്സവിടെ കിടക്കും. ഇത് മനസ്സാണ് നമ്മളവിടെ കൊണ്ട് ചാടിക്കുന്നത്, അതവിടെ കിടക്കത്തേ ഉള്ളൂ. നമ്മൾ വലിയ ബുദ്ധി സാമർഥ്യം എന്ന് വിചാരിക്കുന്ന ചിലപ്പോൾ മനസ്സിൻ്റെ ഒരു ചെറിയ കുസൃതിയായിരിക്കും. നമ്മളതിനെ കരുതുന്ന നമ്മളെന്ത് വലിയ കേമത്തരമാണെന്നോ ബുദ്ധി സാമർഥ്യമാണെന്നോ വിചാരിക്കും. അപ്പൊ അതിൽ കാര്യമില്ല. ഇതാർക്കും നിഷേധിക്കാൻ വയ്യാത്ത കാര്യമാണ്. എന്താണ് പ്രമാണത്തിൽ നിന്നാണ്, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ അതിലൂടെ ഈ കാര്യത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഏത് ശാസ്ത്രത്തിലായാലും ശരി, അതാത് ശാസ്ത്രത്തിലൂടെ മാത്രമേ ആ വിഷയത്തെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ. ഏതൊരു സയൻസ് എടുത്താലും ശരി, അതിൻ്റെതായ വഴി പോയാലേ അതെന്താ അതി പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വഴിവിട്ടു കഴിഞ്ഞാൽ വേറെ രീതിയിൽ കൂടെ മനസ്സിലാക്കാൻ പോയാൽ അത് ശരിയാകത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഫിസിക്സ് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും മാത്സ് പഠിച്ചാലും ഒക്കെ അതിൻ്റെതായ വഴി കൂടെ പോയാലേ അതിൻ്റെ തത്വം എന്തെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നിന് മനസ്സിലാക്കാൻ വേറെ വഴി കൂടെ സഞ്ചരിച്ചാൽ അങ്ങനെ ശരിയാകും. അപ്പം ഇവിടെ ഈ തത്വത്തെ മനസ്സിലാക്കുന്നത് പ്രമാണത്തിലൂടെ പരമ എന്നുള്ള ആനയ്ക്ക് മനസ്സിലാക്കാതാണ് ഭാഷകാരൻ പറയുന്നത്. ഇത് വിട്ട് വേറെ അഭ്യാസങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഈ പറയുന്നത് ഇത് പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ചോദ്യങ്ങളും മനസ്സിൽ വരുന്നില്ല. ഇതൊക്കെ സാധാരണ ഒന്നാമത് എന്താണ് ബാലമംഗളവും ബാലഭൂമിയും, പിന്നെന്താണ് ബാല രണ്ടുമൊന്നുണ്ടല്ലോ. ഇതൊക്കെ വായിക്കുന്ന നിലവാരമാണ് മനസ്സിനുള്ളത്. അപ്പോൾ ആ നിലവാരമുള്ള മനസ്സിൽ നിന്ന് ഉള്ള ഈ ചോദ്യങ്ങളെല്ലാം അതിലൊക്കെ വരുന്ന കുസൃതി ചോദ്യങ്ങളുടെ സ്ഥാനമേ ഉള്ളൂ. അതിനകത്ത് കുസൃതി ചോദ്യങ്ങളെന്ന് പറഞ്ഞത് കൊച്ചു പിള്ളേരെ കബളിപ്പിക്കുന്ന ചോദ്യം, ആ നിലവിലുള്ള ചോദ്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. ഇതൊന്നും ബുദ്ധിമത്തയിൽ നിന്നുള്ള കാര്യങ്ങളല്ല ഇത്. ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരതാദ്യം മനസ്സിലാവും. ഈ ചോദ്യം പാടില്ലേ എന്നല്ല ഞാൻ പറയുന്നത്. നല്ല ചോദ്യങ്ങളൊക്കെ ഭാഷകാരോട് ചോദിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, എന്താ ചോദിച്ചത്? ഭാഷകാരൻ നല്ല ചോദ്യങ്ങൾ എന്താ ഭാഷകാരൻ? അത് ബാലരമയുടെ ചോദ്യമല്ല, ആ ലെവലിലുള്ള ചോദ്യമുണ്ട്. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. എന്നാ ചോദ്യം ചോദിക്കുന്നതിന് ഇതുകൊണ്ട് പറയുന്നതല്ല. ചോദ്യമൊക്കെ ചോദിക്കാം, പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ പറയുന്ന വിഷയം ഇതാണ്. എന്താണ് യഥാവിഷയം യഥാപ്രമാണം ജ്ഞാന ഉത്പത്തി? അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും അഭ്യാസം കാണിച്ചുണ്ടാക്കിയെടുക്കുന്ന ഇടുത്തി വീഴുന്ന ജ്ഞാനമല്ല അത്. ഈ ജ്ഞാനം ഉണ്ടായാൽ ആരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, ഉറപ്പാണോ? അങ്ങനെ ഒരു തരത്തിലുള്ള ദുരന്തങ്ങളും ഈ ജ്ഞാനം ഉണ്ടാക്കത്തില്ല. മറ്റതങ്ങനെയല്ല, തപസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നവർ നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് പല വിപത്തുകളും ഉണ്ടാകുന്നുണ്ട്. ഇതങ്ങനെ വിപത്തൊന്നും ഉണ്ടാക്കുന്ന ഞാനുമല്ല. നല്ല ഉറക്കം വരും, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലസ് ഞാനും പിന്നെ ഇത് പറ്റത്തില്ല. നമ്മളാരെയും അങ്ങനെ മോശമാക്കാനോ പറയുന്നതല്ല. എല്ലാവർക്കും പറ്റത്തില്ല, അതിനും ഒരു മനസ്സ് വേണ്ടേ? അതിനുള്ള ഒരു മനസ്സ്, അത് അതിനുള്ള ഒരു മനസ്സ് ഒരാൾക്ക് വരണം. അത്രയ്ക്കുള്ള ഒരു മനസ്സ്. ആ മനസ്സ് വന്നില്ലെങ്കിൽ പിന്നെ അതൊരു അടിസ്ഥാന യോഗ്യതയാണ് മനസ്സിൻ്റെ. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും പറ്റും. ആ മനസ്സുകൂടി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് വരത്തില്ല. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് ആൾ കുറയുന്നത്, മനസ്സില്ലാതുകൊണ്ടാണ്. ആ മനസ്സുണ്ടെങ്കിലേ ഈ പ്രോഗ്രാമിന് ആൾ കിട്ടും. വേറെ ഒരു പ്രോഗ്രാം വെക്കിട്ട് എന്ത് ഇടിയായിരിക്കും ഇവിടെ? എന്നാൽ അതിൻ്റെ മനസ്സുകളാണ്, മനസ്സിൻ്റെ പ്രത്യേകതകളാണ്. എന്ന് വിചാരിച്ചു ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ പ്രോഗ്രാമിന് പറ്റിയ മനസ്സൊന്നും ഞാൻ പറയും. അറ്റൻഡൻസ് രജിസ്റ്ററോ അത് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് പലരും ഇവിടെ വന്നിരിക്കുന്നത്. ഇരിക്കുന്നവർ യോഗ്യന്മാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പറയുമ്പോൾ ഉള്ളത് പറയണമല്ലോ. ഓവർ എസ്റ്റിമേറ്റ് നല്ലതല്ല, അണ്ടർ എസ്റ്റിമേറ്റ് നല്ലതല്ല. ഉള്ളതുള്ളതുപോലെ പറയണം, അതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകം മനസ്സിലാക്കുക. എന്താണ് യഥാവിഷയം യഥാപ്രമാണം ജ്ഞാനം ഉത്പത്തി? അങ്ങനെ ഉണ്ടാകുന്നതാണ് ജ്ഞാനം, അല്ലാതെ വേറെ ജ്ഞാനങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളതൊക്കെ നമ്മുടെ ഇതുമായിട്ട് ബന്ധമുള്ള ജ്ഞാനമല്ല. വേറെയും ജ്ഞാനം ഉണ്ടാകാം, അതൊന്നും ഈ പറയുന്ന ഭാഷകാരം പറയുന്ന ജ്ഞാനവുമായിട്ട് ബന്ധമുള്ള ജ്ഞാനങ്ങളല്ല.